വ്യഥയിൽ പിടഞ്ഞേവം ഓടിയെത്തി വാത്സല്യ കടലാകുമമ്മ. ഒരു വാക്കുമൊരുവിടാനാവാതെ തൻ മാതാവിനെ നോക്കി മകനും. നാലാം സ്ഥലം, യേശോനാഥൻ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. കുരിശുമായി കാൽവരിയിലേക്ക് നീങ്ങുന്ന മകന്റെ അരികിലേക്ക് നീറുന്ന ഹൃദയവുമായി അമ്മ ഓടി അണയുന്നു. അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. മാതൃഹൃദയത്തിന്റെ ദുഃഖം കണ്ണീരായി അണപൊട്ടിയൊഴുകുന്നു. വേർപാടിന്റെ വേദനയിൽ ഒന്നും സംസാരിക്കാനാകാതെ മകനും വിങ്ങിപ്പൊട്ടുന്നു. പരസ്പരം ഉള്ളും ഉള്ളതുമറിയുന്ന രണ്ട് ഹൃദയങ്ങൾ. മകന്റെ പ്രാണപീഠ അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മ ഏകയാകുമല്ലോ എന്ന ദുഃഖം മകന്റെ വേദന വർദ്ധിപ്പിക്കുന്നു. നിറകണ്ണുകളോടെ മകന്റെ മുഖം നോക്കി നിൽക്കുന്ന അമ്മയെ ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഞ്ഞിന്റെ മുഖം പോലും കാണാതെ ഉപേക്ഷിച്ചും ഗർഭപാത്രത്തെ മറ്റൊരു ഗാകുൽത്തായാക്കിയും ശ്രേഷ്ഠമായ മാതൃത്വത്തെ നിന്ദിക്കുന്ന ഈ ലോകത്തിനു വേണ്ടി നീ ക്ഷമാപണം നടത്തുകയാണോ? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ വചനങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന നിമിഷങ്ങളിൽ ആത്മസഹനത്തിലൂടെ താതന്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിക്കുകയും രക്ഷകനോടൊത്തു നിൽക്കുകയും ചെയ്ത നിന്നെ നന്ദിയോടെ ഞങ്ങൾ വണങ്ങുന്നു. ജീവിതക്ലേശങ്ങളിൽ നിന്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മേ ഓടിയണയണമേ. മാതാവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ തിരുക്കുടുംബത്തിന്റെ ത്യാഗസഹനങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ദിവ്യനാഥ, ത്യാഗമില്ലാതെ ഒരു കുടുംബവും തിരുക്കുടുംബമാകില്ല എന്നും സഹനമുള്ളിടത്തെ സ്നേഹമുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് തകർന്ന ബന്ധങ്ങളുടെ മരുഭൂമിയിലേക്ക് സ്നേഹത്യാഗങ്ങളുടെ നിർജ്ജരി ഒഴുക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ.